ഇരുപത്തിനാലാം ദശകം. ഹിരണ്യാക്ഷൻ പോത്രിപ്രവരഹതനായി നിന്റെ ബലമേറ്റ് അതിൽ ശോകക്രോധക്ഷുഭിതമതിയായി തൻ്റെ അനുജൻ ഹിരണ്യപ്രാരംഭൻ കശിപു അമരാരാതി സഭയിൽ പ്രതിജ്ഞാനം ചെയ്തു തവ വധമുടൻ കന്ദ ഭഗവൻ തപം ചെയ്തു ഘോരം വിധിയെ അവനം കണ്ടിതചിരം വധിക്കായി വാൻ ദേവൻ മനുജർ മൃഗവും വാങ്ങി വരവും ഗണിച്ചില്ല നിന്നെ ജഗദഖില പീഡാനിരതനായവൻ നേടി നാഗം സുരപതിയോടും ഗർവോടു ഖലൻ ഹനിക്കാനായി നിന്നെ തവ പദമണഞ്ഞ് ആത്മതിഭവനിരിക്കെ കണ്ടീല പുറമെയവനും സൂക്ഷ്മതനുവേ മഹാനാദം ചെയ്തിട്ട് അഖിലമിടവും തേടി ഭയമാർന്നൊളിച്ചാനെന്നോർത്തിയിട്ട് അമിത ജയനായി പോന്നിതസുരൻ ജനിച്ചോ പ്രഹ്ലാദൻ തനയനവനോ ഗർഭപതിലേ ലഭിച്ചോൻ തുൽഭക്തി പ്രഭുത മുനിയാം നാരദമുഖാൽ വിജാതീയൻ ദൈത്യൻ ശിശുവുമവനെ നാഗിലു മഹോഭവൽഭക്തോത്തം സർക്കാണിമണി അവൻ തന്നെയുലകിൽ കരിക്കുള്ള ദാസ്യം ഹരഹര സുരാരിക്കൂറവെന്നവൻ ദുഷ്ടൻ നൽകി സുചിരപഠനം വൻ ഗുരുമുഖാൽ ഗുരുക്കന്മാർ ചൊല്ലും പലതും അശുഭം നിശ്ചയമതെന്നവൻ തള്ളി കാര്യം തവ പദരതിക്കേറി മിഴിവും മഹത്താകം പാഠം പറക മകനെ ചൊല്ലിതനയൻ ഭവൽപാദേ ഭക്തിത്തിവു ജനകൻ ഗോപകലുഷൻ മഹാദ്വേഷം ചെയ്തു ഗുരുവെ അവനിൽ ശീലമിതു കേട്ടുറച്ചു കൊല്ലാനായി തനയനെ ഭവൽഭക്ത ശിശുവേ അവൻ ശൂലങ്കുത്തി കരിപദ മഹാഘാതമരുളി മഹാസർപ്പം കൊത്തി വിഷകതി നിരാകാരം ഇവയും മലക്കേറ്റി താഴോട്ടവനയുടനെ തള്ളി ശിശുവിൽ സുഖം മാത്രം ചേർന്നു തവ പദമഹാഭക്തി അതിനാൽ മഹാദുഷ്ടൻ താതൻ അവനിലുളവായി ശങ്ക ഗുരുവിൻ ഗുഗെ വിട്ടാൻ കെട്ടീഹ വരുണപാശത്തിലവനെ നിജാചാര്യൻ പോയാൽ അസുരസുതരാം മിത്രരോട് അവൻ ഭവൽ ഭക്തിജ്ഞാനപ്രഭവചനം ചൊല്ലി ഗുരുവായി ഭവൽ സ്തോത്രം കേട്ടു ജനകൻ അവരിൽ ബാലരിലുടൻ ദൃഷാന്തൻ ഗർജിച്ചു കുലഹതക നിൻ ശക്തിയവനോ എനിക്കും വൈകുണ്ഠൻ ജനകനു ജനത്തിനു ബലമാം ത്രിലോകത്തിൽ സർവം മധുരിവു മഹാധീരൻ അരുളി എടാ കണ്ടീടട്ടെ ഹരിയെ എവിടെ സർവമയനെ നുടൻ വെട്ടീ തൂണിൽ കരമതിലെ വാൾ ദൈത്യനവനും പറഞ്ഞിടാൻ വിഷ്ണു പണിപണി എനിക്കങ്ങു കരുണാമയൻ വിശ്വം നീയേ കളയുക ഹരേ പീഡ മുഴുവൻ.